പറയുന്ന കാര്യങ്ങളെ പറയുമ്പോലെ മനസ്സിലാകും. മനസ്സിനെയും ചൈതന്യത്തെയും വേർപിരിക്കാൻ പറ്റില്ല എന്നല്ല പറഞ്ഞത്, പിന്നെ എങ്ങനെയാ പറഞ്ഞു? മനസ്സിൽ നിന്നും ചൈതന്യത്തെ വേർപിരിക്കാൻ പറ്റില്ലെന്ന്. മനസ്സ് ചൈതന്യത്തോടുകൂടിയേ ഇരിക്കും. മനസ്സിനെയും ചൈതന്യത്തെയും വേർപിരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നതും മനസ്സിൽ നിന്ന് ചൈതന്യത്തിനെ വേർപിരിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന രണ്ട് രണ്ടാണ്. മനസ്സിൽ നിന്ന് ചൈതന്യത്തെ വേർപിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എപ്പോഴാണോ മനസ്സുണ്ടായി വരുന്നത്, അപ്പോ അതിന് ചൈതന്യം ഉണ്ടായിരിക്കും. അല്ലാതെ മനസ്സുണ്ടാവുക പരിണമിച്ചു വരിക, മനസ്സ് പരിണമിക്കുന്നതാണ്. മനസ്സ് പരിണമിച്ചു വരുമ്പോൾ അതിൽ ചൈതന്യം ഇല്ലാതിരിക്കുക, അങ്ങനെ ഒരവസ്ഥ വരത്തില്ല. അപ്പം മനസ്സിൽ നിന്നും ചൈതന്യത്തെ വേർതിരിക്കാൻ പറ്റില്ല. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സൂര്യൻ്റെ മുമ്പിൽ നമ്മളൊരു കണ്ണാടി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നേരെ അതിൽ പ്രതിബിംബം ഉണ്ടാവും എന്ന് പറയും. സൂര്യൻ്റെ നേരെ ആ കണ്ണാടി ഇരുന്ന് കഴിഞ്ഞാൽ അതിന് പ്രതിബിംബത്തോടു കൂടിയേ ഇരിക്കാൻ പറ്റും. എത്ര നേരം അത് അഭിമുഖമായിരിക്കുന്നു അത്രയും സമയം ആ കണ്ണാടിയിൽ പ്രതിബിംബം ഉണ്ടായിരിക്കും. കണ്ണാടിയിൽ നിന്ന് നമുക്ക് പ്രതിബിംബത്തെ മാറ്റാൻ പറ്റില്ല. സൂര്യനതിൻ്റെ നേരെ ഇരിക്കുകയും ഇടയ്ക്ക് തടസ്സമൊന്നും വരാൻ പാടില്ല. ആ പ്രതിബിംബം ഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരിക്കലും കണ്ണാടിയിൽ നിന്നും പ്രതിബിംബത്തെ മാറ്റാൻ ഒരിക്കലും കഴിയത്തില്ല. അത് ഒരു വിഷയമാണ്. ഇനി കണ്ണാടിയും പ്രതിബിംബത്തെയും മാറ്റാൻ പറ്റുമെന്ന് വെച്ചാൽ പറ്റും. അങ്ങനെ സൂര്യന്റെ മുമ്പിൽ ഒരു കണ്ണാടി എടുത്ത് വയ്ക്കുന്നു, പ്രതിബിംബം പതിക്കാതിരിക്കാൻ വേണ്ടി അവിടെ എന്തെങ്കിലും ഒരു മറവ് വെച്ചാൽ മതി. അപ്പോൾ എന്ത് വരുന്നു? കണ്ണാടി വേറെ ആവും, പ്രതിബിംബം ഇല്ല. അവിടെ പ്രതിബിംബം ഇല്ലാത്ത കണ്ണാടി ഉണ്ടാവും. അപ്പോ കണ്ണാടിയിൽ നിന്നും പ്രതിബിംബത്തെ മാറ്റാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും നടക്കും. അതിന് തടസ്സം സൃഷ്ടിച്ചാൽ മതി, പ്രതിബിംബം ഇവിടെ വരത്തില്ല. ഇവിടെ അങ്ങനെയല്ല, മനസ്സ് പരിണമിക്കുമ്പോൾ അവിടെ അതിൽ അത് പ്രതിബിംബത്തോടു കൂടിയേ അതിന് വരാൻ പറ്റും. എന്തുകൊണ്ടങ്ങനെ പറയുന്നു? അത് ആത്മസാന്നിധ്യത്തിലാണ് പരിണമിക്കുന്നത്. ആത്മസാന്നിധ്യത്തിൽ പരിണമിക്കുമ്പോൾ അവിടെ പ്രതിബിംബത്തെ മറയ്ക്കാനൊന്നുമില്ല. പ്രതിബിംബത്തെ മറച്ചു പിടിച്ചിട്ട് അത് ഉണ്ടാകാതിരിക്കാമെന്നുമില്ല. അപ്പോൾ എങ്ങനെയാണോ കണ്ണാടിയിൽ പ്രതിബിംബം വരുന്നത് അതുപോലെയാണെന്നാണ് പറയുന്നത്. മനസ്സിൽ ചൈതന്യം വരുന്നു, അതുകൊണ്ട് അതിനെ പറയും ആഭാസം. ആഭാസം എന്ന് പറയും, എന്നുവെച്ചാൽ പ്രതിബിംബം പോലെയാണ്. ആഭാസം പ്രതിബിംബം എന്ന് പറഞ്ഞാൽ അതൊരു പ്രതിബിംബം പോലെയാണ്, ചൈതന്യത്തിന്റെ പ്രതിബിംബം പോലെയാണ്. എന്ത് വരുന്നത് അതിൽ? മനസ്സ് അത് വരുന്നത്. വേറെ ഉദാഹരണം പറയും, പല ഉദാഹരണങ്ങളും പറയും. ഉദാഹരണങ്ങളിലൂടെയൊക്കെ പറയുന്ന ഇതാണ്, ആ മനസ്സ് ചൈതന്യമയമായി തീരുന്നു. ആ മനസ്സ് നിലനിൽക്കുമ്പോൾ ചൈതന്യത്തെ അതിൽ നിന്ന് മാറ്റാൻ പറ്റില്ല. ഇനി നമുക്ക് പറയാം മനസ്സ് അനാത്മാവാണ്, ചൈതന്യം ആത്മാവിന്റെ സ്വരൂപമാണ്. അപ്പൊ ചൈതന്യം വേറെ, മനസ്സ് വേറെ. മനസ്സ് ഭൗതികമാണ്, അതുകൊണ്ട് രണ്ടും രണ്ടാണ്. ഇങ്ങനെയെല്ലാം പറയാം, അങ്ങനെയൊക്കെ വിവേചിക്കാം. അങ്ങനെയൊക്കെ വിവേചിക്കുമ്പോഴും ഭൗതികമായി മനസ്സ് രൂപപ്പെട്ടു വന്നാൽ അത് സൂര്യരൂപത്തിൽ ഒരു കണ്ണാടി അഭിമുഖമായി എടുത്തു പിടിക്കും പോലെയാണ്. ചൈതന്യത്തോടുകൂടി, അതായത് ബോധം, അറിവ് അതായിട്ടേ ഇരിക്കും. അങ്ങനെയും പറയാം, മനസ്സെന്ന് പറയുന്ന അറിവായിട്ടേ ഇരിക്കൂ, മനസ്സെന്ന് പറയുന്ന ജഡമാണെങ്കിലും അത് ബോധമായിട്ടേ ഇരിക്കൂ, അത് അനുഭവമായിട്ടേ ഇരിക്കൂ. എല്ലാം പറഞ്ഞാൽ എന്താണ്? മനസ്സിൽ മനസ്സിൽ എന്താണ് ആ പ്രതിബിംബം? എപ്പോഴും ഉണ്ടായിരിക്കും ആത്മപ്രതിബിംബം. അത് പ്രതിബിംബം എന്നൊക്കെ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. ശരിക്കും സൂര്യന്റെ പ്രതിബിംബം പോലെ അല്ല, അത് ചൈതന്യവത്താകുന്നു എന്നേ ഉള്ളൂ അതിനർത്ഥം. സൂര്യന്റെ പ്രതിബിംബം കണ്ണാടി പതിക്കും പോലെ അങ്ങനെ പതിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല, അത് ചൈതന്യവത്തായിത്തീരുന്നു. ചിലടത്ത് കാന്തത്തിന്റെ ഉദാഹരണം പറയും. കാന്തക്കട്ടയുടെ അടുത്തൊരു ഇരുമ്പ് വെച്ച് കഴിഞ്ഞാൽ അതും എന്താകുന്നു? കാന്തമാകുന്നു. അത് പ്രതിബിംബമല്ലല്ലോ, പിന്നെ അത് കാന്തമയമായിത്തീരുന്നു. കാന്തമയമായിത്തീരുന്നു അത്ര. അതുപോലെ ഇത് എന്ത് ചെയ്യുന്നു? ജ്ഞാനമയമായി തീരുന്നു. ഇതാണ് പറഞ്ഞത്. അത് ഉള്ളിലെ സംഭവിക്കുന്നുള്ളൂ, പുറമേ ഉള്ള വസ്തുക്കളിൽ സംഭവിക്കുന്നുണ്ട്. പക്ഷെ അവിടെ എന്തുകൊണ്ട് സത്തയുണ്ട്? സത്ത എന്ന് പറയുന്നത് നമ്മുടെ അനുഭവമാണ്. പിന്നെ ഈ സത്ത എന്ന് പറയുന്നത് ആണ് ആദിമസത്ത. ഈ സത്തയാണ് ബ്രഹ്മം, സത്ത സർവവ്യാപിയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ തീരുമാനിക്കുന്ന എങ്ങനെ? അത് യുക്തിയാണ്. യുക്തി കൊണ്ട് തീരുമാനിക്കുന്നു. ഇവിടെ പറയുന്നതിന്റെ യുക്തികളാണ്. യുക്തി കൊണ്ട് തീരുമാനിക്കാൻ പറ്റും വേറെ വഴി. അതാണ് വിചാരം. യുക്തി എന്ന് പറയുന്ന വിചാരം, യുക്തി വിചാരം, ആ വിചാരം കൊണ്ട് തീരുമാനം, അതിനെ കൂടെ ചിന്തിച്ച് തീരുമാനിക്കും. അങ്ങനെ തീരുമാനിക്കുന്നതിന് ഉപയോഗിക്കുന്നതാണ് ഈ ദൃഷ്ടാന്തം. ഇതുപോലെ അങ്ങനെ ഒരു യുക്തി പ്രയോഗിക്കണമെങ്കിൽ ആ യുക്തിക്ക് ഇണങ്ങുന്ന ഒരു ഉദാഹരണം വേണം. എവിടെയും ആ യുക്തിക്ക് ഇണങ്ങുന്ന ഏതോ അതാണ് ഉദാഹരണം. അതിനുദാഹരണത്തെ എടുത്തു കാണും. ഇതാ ഇതുപോലെ ാണ് സൂര്യന്റെയും കണ്ണാടിയുടെയും ഒക്കെ ഉദാഹരണം. അവിടെ എന്ത് സംഭവിക്കുന്നു അതുപോലെ ഇത് എന്ന് പറയുന്നതാണ് യുക്തി. സൂര്യന്റെ മുമ്പിൽ ഒരു കണ്ണാടി എടുത്ത് പിടിച്ചു കഴിഞ്ഞാൽ അത് ഈ പ്രതിബിംബം ഉണ്ടാകും എന്നുള്ളതിന് തർക്കം ആർക്കുമില്ല. അതൊരനുഭവം, സർവർക്കും ഉള്ള അനുഭവം. ആ അനുഭവത്തെ മറ്റൊരു നമ്മുടെ അനുഭവത്തിനനുസരിച്ച് ഇതിനെ വ്യാഖ്യാനിക്കുന്നതിനാണ് യുക്തി എന്ന് പറയുന്നത്. ഇപ്പൊ പറയാറുണ്ടല്ലോ, രജ്ജുവിലെ സർപ്പം പോലെ അസത്യമാണ്. രജ്ജുവിലെ സർപ്പം അസത്യമാണെന്നുള്ളത് നമ്മുടെ അനുഭവമാണ്. അപ്പോൾ ആ അനുഭവത്തിനനുസരിച്ച് വേറൊരു കാര്യത്തെ വ്യാഖ്യാനിക്കുന്നു, അതിനാണ് യുക്തി എന്ന് പറയുന്നത്. ഈ അദ്വൈതത്തെ സർവത്ര വിശദീകരിക്കുന്നത് ഇത്തരം യുക്തികളിലൂടെയാണ്. കാരണം ഈ ദൃഷ്ടാന്തമായിട്ടെടുക്കുന്നതൊക്കെ സർവസമ്മതമായ കാര്യമാണ്, അതിലാർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ചിലപ്പോൾ അതിൻ്റെ ഒരുപാട് വിശദീകരണങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അഭിപ്രായ വ്യത്യാസം വരും. അതിൻ്റെ ഒരു അനുഭവ തലമുണ്ട്. ഇപ്പോൾ രജ്ജുവിലെ സർപ്പം, മരുമരീചിക, ഇതൊക്കെ അസത്യമാണ് എന്നുള്ളത് എല്ലാവർക്കും സമ്മതമായ കാര്യമാണ്. പിന്നെ അതെങ്ങനെ അസത്യമാകുന്നു, അതിൻ്റെ ഏത് അംശങ്ങൾ സത്യം ഏത് അസത്യം, അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. ബിംബവും പ്രതിബിംബവും സംബന്ധിച്ചും അങ്ങനെ തന്നെ. പക്ഷെ അത് പ്രതിബിംബമാണോ എന്നുള്ള കാര്യത്തിലാക്കുക വ്യത്യാസം. ഇതെങ്ങനെ സംഭവിക്കുന്നു, ഇങ്ങനെയൊക്കെ ഉള്ള വിശദീകരണങ്ങൾ പോയി അഭിപ്രായ വ്യത്യാസം. അപ്പൊ ഈ ഉദാഹരണങ്ങളൊക്കെ എടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ട്? ഇപ്പൊ മനസ്സിന്റെ കാര്യം പറയുമ്പോൾ മനസ്സിൽ അറിവ് എന്ന് പറയുന്നത് പ്രതിബിംബം പോലെയാണ്, ഇത്രയും മനസ്സിലാക്കാനാണ്. ആംശമേ എടുക്കാവൂ, ബാക്കി വിശദീകരണങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ ചേരത്തില്ല. കാരണം സൂര്യൻ, അതിന്റെ പ്രകാശം, സൂര്യൻ അതിനൊരു കളറാണ്, അതുകൊണ്ടാണ് കണ്ണാടിയിൽ നിന്ന് നമുക്ക് ആ കളർ കാണാൻ പറ്റുന്നത്. ആത്മാവിന് കളറുണ്ടോ? കളറില്ലാത്ത ആത്മാവിന്റെ പ്രതിബിംബ് എങ്ങനെ മനസ്സിൽ പതിയും? ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും ഇവിടെ ഉദ്ദേശിച്ചിട്ടില്ല. ഇവിടെ ഉദ്ദേശിക്കുന്ന എന്താണ്? അവിടെ എങ്ങനെയാണോ പ്രതിബിംബം പതിഞ്ഞ് ആ കണ്ണാടി പ്രകാശമയമാകുന്നത്, അതുപോലെ ഇവിടെ എന്ത് ചെയ്യുന്നു? ചൈതന്യമയമാകുന്നു. ആ ഭാഗം മാത്രമേ എടുക്കാവൂ, എല്ലാ ഉദാഹരണങ്ങളിലും വിപക്ഷിതമായ അംശത്തെ എടുക്കാവൂ. അല്ലാതെ എല്ലാം കൂടെ കെട്ടിവരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരിടത്ത് ഒന്നും യോജിപ്പിക്കാൻ പറ്റില്ല, യുക്തിയൊക്കെ പ്രയോഗിക്കാനേ പറ്റത്തില്ല. അപ്പോ ഇവിടെ അതുപോലെ എന്ത് ചെയ്യുന്നു? യുക്തിയിലൂടെ പറയണം. ആദ്യം പറഞ്ഞ് ഇതൊക്കെ ആദിമ സത്തയാണ്, ഉള്ളതെല്ലാം ആദിമസത്ത, ഉള്ളതെല്ലാം ആദിമസത്ത എന്നുള്ളതിന്റെ യുക്തി പലയിടത്തും പറയുന്നു. ഇവിടെ പറയുന്ന ഉദാഹരണം തന്നെ, ഇവിടെ പറയുന്ന ഉദാഹരണം വേറൊരു രീതിയിലാണ്. മറ്റു സ്ഥലത്ത് പറയും, മരായുകൾ തിരകൾ നീരായിടുന്നു. തിരകൾ നീരാണ്, തിരകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതെല്ലാം നാമരൂപം. ആ തിരകൾ നാമരൂപമാണ്, അതെല്ലാം ജലമാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? നാമരൂപമായിരിക്കുന്ന ഈ പ്രപഞ്ചമെല്ലാം സത്ത് തന്നെ. അതാണ് തിരകൾ നീരായിടുന്നു എന്ന് പറയും. നീര് ജലം വേറെയും പല ഭാഗത്തും പറയും. വേറെ ഇവിടെ പറയുന്നു എന്ത് പറയുന്നു? നൂലാടതന്നിൽ ഉദകം നുരതന്നിൽ, നുരതന്നിൽ ഉദകം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. നുരയിൽ എന്താ ഉള്ളത്? ഉദകം, ജലമാണ്. നുരയും പതിയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതെന്താണ്? ജലമാണ്. അപ്പൊ നുര എന്ന് പറയുന്നത് ജലം തന്നെ, നാമരൂപം ജഡം, അത് സത്ത് തന്നെ. ആ സത്തയുടെ സ്ഥാനത്താണ് ജലം. നുരയില് ജലമല്ല വേറെ എന്തെങ്കിലും ഇനിയുണ്ട്? എവിടെയാണോ ജലനിധി തന്നിൽ ഉയർന്നിടുന്ന തരംഗാവലി, അതുപോലെ ഇത് അദ്വൈതത്തിൽ വളരെ മുഖ്യമായൊരു കാര്യമാണ്. അതായത് യുക്തിയിലൂടെ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് ഇത്തരം ഉദാഹരണങ്ങളെ ആശ്രയിച്ചിട്ടാണ്. അദ്വൈതത്തിൽ സർവത്ര ഉപയോഗിക്കുന്ന ഇതാണ്. ഇതാണ് ഏറ്റവും പ്രധാനമായ ഒരു യുക്തി എന്ന് പറയുന്നത്. ഈ രജ്ജു സർപ്പം എന്നൊക്കെ പറയുന്നതിനേക്കാളും കുറച്ചുകൂടി സാമാന്യ ബുദ്ധിക്ക് ബോധിക്കുന്ന ഒരു കാര്യം ഇതാണ്. ഇതാണ് മുഖ്യമായിരിക്കുന്നത്. എന്തുകൊണ്ട് ആദിമസത്തയാണ് ഉള്ളതെന്ന് പറയുന്നതിന് ഇതിനും നല്ല ഒരു ഉദാഹരണമില്ല? എന്തുകൊണ്ടാണ്? അത് ശരിക്കൊന്ന് ചിന്തിച്ചാൽ മതി അവനെ കുറിച്ച്. കന്നൂര അല്ലെങ്കിൽ തരംഗാവലി, ഇവിടെ അങ്ങനെയാണ് പറഞ്ഞത്, തരംഗാവലി അതുപോലെ തരംഗങ്ങളുടെ ആവലി, തരംഗങ്ങളുടെ കൂട്ടം ആണ് തരംഗാവലി. ആ തരംഗങ്ങളെല്ലാം ജനം തന്നെ, ജനനിധി തന്നിൽ ഉയർന്നിടും തരംഗാവധി, തരംഗാവലി അതുപോലെ അഭേദമായി വരും. അഭേദം തന്നെയാണ്. അഭേദമായി വരേണമെന്ന് പറഞ്ഞാൽ എന്താണോ, അഭേദമാക്കേണ്ട കാര്യമില്ല, അത് മനസ്സിലാക്കണമെന്നുള്ളതാണ്. തരംഗാവലികളെല്ലാം, തരംഗങ്ങളെല്ലാം ജലം തന്നെ. എന്ന് മനസ്സിലാക്കണമെന്ന്. ഇതിന് നല്ലൊരു ഉദാഹരണം നമുക്ക് അദ്വൈതം കിട്ടാൻ. പിന്നെ പറയുന്നത് മണ്ണും കുടവും സ്ഥിരം പറയുന്നു, അതും ഇതുപോലെ തന്നെയാണ്. അനുഭവം കുറച്ചുകൂടെ സ്പഷ്ടമാണ്. ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ ജലവും തരംഗവും. അത് നമ്മൾ യുക്തിയിലൂടെ ബോധ്യപ്പെടുകയാണെങ്കിൽ ഇതാണ് ഏറ്റവും നല്ലത്. ഈ കാര്യങ്ങൾ നമ്മൾ ചിലടത്ത് യുക്തിയിലൂടെ ബോധ്യപ്പെടും, ചിലടത്ത് നമ്മൾ കാര്യങ്ങൾ വിശ്വാസത്തിലൂടെ ബോധ്യപ്പെടും. അങ്ങനെയുണ്ട്, വിശ്വാസത്തിലൂടെ ബോധിക്കുന്നത് ചിലപ്പോൾ ശരിയായിരിക്കും, ചിലപ്പോൾ തെറ്റുമായിരിക്കും. തെറ്റായ കാര്യങ്ങളെയും നമ്മളെ ആൾക്കാർക്ക് വിശ്വസിപ്പിക്കാൻ പറ്റും. ചെറിയ കാര്യങ്ങളും വിശ്വസിക്കാൻ പറ്റും. രണ്ടും പേരും പ്രേതമുണ്ട്, ഭൂതയുണ്ട്, രാത്രി കിടന്നുറങ്ങുമ്പോൾ മാന്തുന്ന പ്രേതമുണ്ടെന്നൊക്കെ ആരെങ്കിലും, അത് വളരെ കുട്ടിക്കാലത്തെ നമ്മുടെ മനസ്സിൽ ഇതൊക്കെ തള്ളിക്കയറ്റി വെച്ച് കഴിഞ്ഞാൽ, മാതാപിതാക്കളാണ് അല്ലെങ്കിൽ ചുറ്റുപാടുകളാണ്, ഡെല്യൂഷൻസ് ആവും മനഃശാസ്ത്രത്തിൽ അതിനെങ്ങനെ പറയും. പിന്നെ നമ്മുടെ അത് മനസ്സിൽ കയറിയിരിക്കും, ഉണ്ടെന്നൊരു ഉത്തമ ബോധ്യം നമുക്ക് വരും. അപ്പൊ വേറെ ആള് നിങ്ങളോട് പറയുകയാണ്, ശരി അങ്ങനെ ഒരു പ്രേതമൊന്നുമില്ല, ഇങ്ങനൊരു സാധനമേ ഇല്ല എന്ന് ഒരാൾ പറഞ്ഞു കൊടുക്ക, പറഞ്ഞു തന്നിരിക്കട്ടെ. ഇപ്പൊ ഞാൻ സുരേഷിനോട് പറഞ്ഞു കൊടുക്ക, സുരേഷ് അമ്മ കാര്യം പറഞ്ഞാൽ മനസ്സിലാവും, നിങ്ങളെ പോലെ അല്ല. അതുകൊണ്ട് ഞാൻ സുരേഷിനെ പിടിക്കും, പറഞ്ഞ് മനസ്സിലാക്കുകയാണ്, സുരേഷെ തളിക്കാത്ത അങ്ങനെ ഒരു പ്രേതമേ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ചിലപ്പോൾ ഞാൻ പറയുന്നതുകൊണ്ട് ചിലപ്പം ഉണ്ടാതിരുന്നിരിക്കും. പിന്നീട് ഇതെന്റെ അനുഭവം അല്ലേ, ഒരാളില്ലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ട്യൂഷൻ എന്ന് പറയും. ഇല്ല, പക്ഷെ ഒരാൾക്ക് പ്രേതമുണ്ടെന്ന് തോന്നിയാലോ, അത് അയാളുടെ അനുഭവമാണ്. അനുഭവങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെ നമ്മുടെ തലയ്ക്കകത്ത് പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ അത് ഇല്ലാന്ന് വേറൊരാൾ എത്ര ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചാൽ അതൊരിക്കലും പോകത്തില്ല. കാരണം അയാളുടെ അനുഭവമായിട്ട് എപ്പോഴും നിൽക്കും. ഡെലിവേഷൻ എന്ന് പറയും മനഃശാസ്ത്രത്തിൽ. അവർ എന്റെ അനുഭവം ഇല്ലേ, എന്റെ തലക്കിരിക്കുന്ന ഞാൻ കാണുന്ന പ്രേതമില്ല, ചിലപ്പോൾ എന്നോട് സംസാരിക്കാറുണ്ട്. കുട്ടിച്ചാത്തനാണെങ്കിൽ ഞാൻ പറയുന്നതൊക്കെ കേൾക്കുകയും ചെയ്യും എന്നൊക്കെ അങ്ങ് അവകാശവാദങ്ങൾ സ്വയം തോന്നുന്നു. വേറൊരാള് പറയുന്നതിനെ സ്വീകരിക്കാൻ പറ്റും. ഇത് അസംബന്ധമാണെന്നുള്ളത് ഇയാളുടെ തോന്നല് ശരിയല്ല, പ്രേതമില്ല എന്ന് ഇയാൾക്ക് മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിനെന്താ വഴി? പറഞ്ഞൊരിക്കലും ബോധ്യപ്പെടുത്താം. വെറും അഞ്ച് എം ജിയുടെ ഒരു വെളുത്ത കുടിക്കുക, രാത്രി കിടക്കാൻ നേരത്ത് കുടിച്ച് കുറച്ച് പച്ചവെള്ളം കുടിച്ചാൽ പിറ്റേ ദിവസം പ്രേതം കാണത്തില്ല. ഒരു എം ജിയുടെ കുടിയുണ്ട്, ഇത് കഴിച്ചു കഴിഞ്ഞാൽ പ്രേതം പിന്നെ കാണത്തില്ല സാധനം. ഇതിന് തീരാന്നുള്ള കേസേ ഉള്ളൂ. എന്നാ പ്രേതമേ കാണത്തില്ല. സുരേഷ് ഉറപ്പിച്ചു പറയുന്നു പ്രേതമില്ല, ഇപ്പൊ മനസ്സിലായ. പക്ഷെ സുരേഷിന് നേരത്തെ ഇല്ലായിരുന്നല്ലോ, ഉണ്ടായിരുന്നു പണ്ട് കണ്ടിട്ടുണ്ടാവും. ചിലർക്ക് അങ്ങനെയല്ല, ഇങ്ങനെ പ്രേതം കാണും ഇല്ലാന്ന് പറഞ്ഞാൽ മനസ്സിലാവും. ഇത് എന്താണ്, വിശ്വാസം കൊണ്ട് ഉണ്ടാകുന്ന കാര്യം. അങ്ങനെ വിശ്വസിച്ച് പോവുകയാണ് ആദ്യം മോനെ എന്താണ് ഉമ്മാക്കിയുണ്ട്, ഈനാമ്പിയച്ചുണ്ടെന്നൊക്കെ നമ്മളെ കുട്ടിക്കാലത്തെ പറഞ്ഞു പറഞ്ഞു തലയിൽ അത് മുദ്രിതമാകുകയാണ് ബ്രെയിൻ. അങ്ങനെ അതൊരു ഡെല്യൂഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ അത് മരുന്നുകൊണ്ടേ മാറും. ആരും ഒന്ന് ഉപദേശിച്ചാലും എത്രയൊക്കെ പറഞ്ഞാലും ബ്രെയിനിന്റെ അനുഭവമാണ് നിങ്ങൾ പറയുന്നതാണ്. ഇത് വിശ്വാസം കൊണ്ട് ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ, അത് ഇത് തെറ്റാണ്, ചില കാര്യങ്ങൾ ശരിയായും ബോധ്യപ്പെടും. ഒരാൾ പറയുന്നു ശരി, നമ്മൾ എന്താണോ ഒന്നാം ക്ലാസ്, രണ്ടാം ക്ലാസ്, മൂന്നാം ക്ലാസ് നമ്മൾ പഠിപ്പിക്കുന്ന നമ്മുടെ സാറന്മാർ പല കാര്യങ്ങളും പഠിപ്പിച്ച് അവർ പറഞ്ഞൊക്കെ ശരിയാണ്, നമ്മൾ വിശ്വസിച്ചു അത് ശരിയാണ് അല്ലേ. നമ്മളത് വിശ്വസിക്കുകയാണ്, ചെറിയ പ്രായമാണ്, ചിന്തിക്കാനൊന്നും ശേഷിയില്ല. സാറ് പറഞ്ഞു അങ്ങനെയാണ് നമ്മളത് വിശ്വസിച്ചു. അപ്പോ ചിലത് ശരിയുമാവും ചിലത് തെറ്റുമാവും, വിശ്വാസമല്ല അസംബന്ധം എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ അതല്ല, ഇവിടെ വിശ്വാസം യുക്തി ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട്, ശരിയെ ബോധിക്കാൻ വേണ്ടിയിട്ടാണ് യുക്തി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും നല്ല യുക്തി എന്താണോ ഈ പറയുന്നത്, തിരകൾ നീരാവി, തിര എന്ന് പറയുന്നത് വെള്ളം തന്നെയാണ്, അത് മനസ്സിലാക്കാൻ എന്താ പ്രയാസം. അങ്ങനെയാണെങ്കിൽ ഈ നാമരൂപം ഇതെല്ലാം സത്ത തന്നെയാണ്, ആദിമ സത്ത തന്നെയാണ്. അവിടെ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു, അവിടെ യുക്തി ഇത് ജലം നമ്മുടെ അനുഭവത്തിലുണ്ട്, അത് കാറ്റടിക്കാതിരുന്നു കഴിഞ്ഞാൽ അവിടെ ഈ നുരകളില്ല, കാറ്റടിച്ച നുരകളുണ്ടാകുന്നു, തിരകളുണ്ടാകുന്നു. അപ്പം ജലത്തിൻ്റെ ഈ രണ്ടവസ്ഥയും നമ്മൾ നേരിട്ട് കാണുകയാണ്, രണ്ടും നമ്മുടെ അനുഭവത്തിലുള്ളതാണ്. കാറ്റടിച്ചാലേ തിരയുണ്ടാവും, കാറ്റടിച്ചില്ലെങ്കിൽ തിരയും. ഇനി തിര ഉണ്ടാകുമ്പോഴോ, അത്തിര നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ജലമല്ലാവുന്നുമില്ല. തിര എന്ന് പറയുന്നത് ജലത്തിൻ വടിവ്, ജലത്തിലുണ്ടാകുന്ന ഒരു രൂപം, ആകാരമാണ് വടിവെന്ന് പറയുന്നത്, ഒരാകൃതിയാണ്. അതല്ല അതിൻ്റെ എന്താ പറയുന്നത്. ഇനി ആ ഒരു ആകൃതി എടുത്ത് പരിശോധിച്ച് നോക്കുക, തിരമാല റാ പോലെ ഇരിക്കുന്നു, ആ റായിൽ വെള്ളമല്ല വേറെ എന്തെങ്കിലും ഉണ്ട്, റാ പോലെ ഒന്നും തിരമാല ഉയർന്നു പൊങ്ങി താഴ്ന്നു. റാ എന്ന് പറയുന്നത് നമ്മൾ പരിശോധിച്ചാൽ കാറ്റുകൊണ്ട് വെള്ളത്തിനൊരു മാറ്റം വന്നു എന്നുള്ളതല്ലാതെ അവിടെ വെള്ളത്തിൽ നിന്ന് വേറിട്ടൊരു റായില്ല, ഉണ്ടാവും വെള്ളത്തിൽ നിന്ന് വേറിട്ടൊരു വടിവില്ല, ആ വടിവെന്ന് പറയുന്നത് വെള്ളം തന്നെ ഇതാണ്. അപ്പോൾ ആ വടിവിനെ വെള്ളം തന്നെ എന്നറിഞ്ഞു കഴിഞ്ഞാൽ വെള്ളമല്ലാതെ രണ്ടാമത് അവിടെ ഇല്ല. അപ്പോ സത്തയിൽ നിന്ന് വേറിട്ട് നാമരൂപങ്ങളില്ല എന്ന് മനസ്സിലാക്കാമെങ്കിൽ നാമരൂപങ്ങളെല്ലാം സത്ത തന്നെ. അപ്പോ അത് ഇത് അത് ഇതിൽ നിന്ന് അറിയുന്നതെല്ലാം ആദിമമായ സത്തയാണ്. അതാണ് ഇതെല്ലാം ആദിമസത്ത എന്ന് പറയുന്നത്. അപ്പൊ അത് യുക്തി കൊണ്ടാണ് പറയുന്നത്. അങ്ങനെയാണോ ഈ ഉദാഹരണത്തിൽ സംഭവിക്കുന്നത്, അതുപോലെ തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. പിന്നെ ഉദാഹരണത്തിൽ എന്താണ്, ഇത് രണ്ടും നമുക്കറിയാം. വെള്ളത്തെയും നമ്മൾ കാണുന്നുണ്ട്, തിരകളെയും കാണുന്നുണ്ട്. ഇനി ഇവിടെയാണെങ്കിലോ സത്തയും നമ്മുടെ അനുഭവത്തിലുണ്ട്, നാമരൂപങ്ങളും നമ്മുടെ അനുഭവത്തിൽ ഉണ്ട്. അപ്പോ ഈ തിര വേറെ അല്ല എന്ന് പറയാൻ കാരണം, ആ തിരയിൽ കാണുന്ന വടിവുകളെ നമുക്ക് എത്ര മിടുക്കനായാലും ശരി അതിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ പറ്റില്ല. പറ്റുമോ? ജലത്തിൽ നിന്ന് തരംഗത്തിലെ നുരകളിലൊക്കെയുള്ള ആ നമ്മൾ കാണുന്ന ആകൃതികൾ അതിന് വേർതിരിക്കാൻ പറ്റും. കാണുന്നുണ്ട്, പക്ഷെ വേർതിരിച്ചെടുക്കാൻ പറ്റും. വേർതിരിക്കുക എന്ന് വെച്ചാൽ എന്താണ്, സമുദ്രത്തിൽ പോയിട്ട് ഇത് ജലം, ഇത് നേരത്തെ ഞാൻ കണ്ട തിരയുടെ ആകൃതി, ഇത് അങ്ങനെ രണ്ടാക്കാൻ പറ്റും? ആർക്കും കഴിയത്തില്ല. രണ്ടാക്കാൻ കഴിയാത്തതുകൊണ്ടാണ് പറയുന്നത്, അതാണ് അവിടുത്തെ വ്യക്തി. ആ ആകൃതിയോട് കൂടിയിരിക്കുന്ന ആ തിര ജലം തന്നെ. അപ്പൊ അതേ യുക്തി ഇവിടെയും പ്രയോഗിക്കണം. ഈ ജഡം നാമരൂപം, ഏത് നാമരൂപം എടുത്താലും ശരി, അവിടെയൊക്കെ എന്തുണ്ട്? സത്തയുടെ അനുഭവം. ഏത് തരംഗം എടുത്താലും അവിടെയൊക്കെ എന്തിന്റെ അനുഭവമുണ്ട്? ജലത്തിന്റെ അനുഭവം. മുമ്പ് തന്നെ പറഞ്ഞു സത്തയുടെ അനുഭവം, സത്തയില്ലാത്ത ഒന്നും. എന്റെ മുമ്പിലിരിക്കുന്ന ഈ പുസ്തകം, ഈ പുസ്തകത്തിനൊരു പ്രത്യേക ആകൃതിയൊക്കെ ഉണ്ട്. ഇതിന് നീളം, വീതി, കനം, ഇതെല്ലാം ഒരാകൃതിയുണ്ട്. നമുക്ക് ഈ പുസ്തകത്തിൽ നിന്നും ഇതിന്റെ പേജുകളൊക്കെ വേറെ ആക്കാം, ഇതിന്റെ മഷിയൊക്കെ നമുക്ക് വേർതിരിക്കാം, ചുരണ്ടിയെടുക്കാം, പലതും വേർതിരിക്കാം. പക്ഷെ പുസ്തകത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു സത്തയുണ്ട്. സത്ത്, ആ സത്തിൽ നിന്ന് ഈ പുസ്തകത്തെ വേർതിരിക്കാൻ പറ്റും. അതിന്റെ നീളമോ ഘനമോ കനമോ വീതിയോ നിറമോ എന്തിനെങ്കിലും നമുക്ക് സത്തയിൽ നിന്ന് വേർതിരിക്കാൻ പറ്റും. വേർതിരിച്ച് കാണിക്കണം, എന്താ ഇത് പുസ്തകത്തിന്റെ സത്ത, ഇത് ഇതിന്റെ നീളം. ആരെങ്കിലും കാണിക്കാൻ പറ്റുമോ? പുസ്തകത്തിന്റെ ഏതെങ്കിലും ഒരു അംശത്തെ സത്തയിൽ നിന്ന് വേർതിരിക്കാൻ പറ്റും. വേർതിരിക്കണമെന്ന് വെച്ചാൽ എന്ത് വേണം? നമ്മൾ വേർതിരിച്ച് വയ്ക്കുന്ന വസ്തുവിൽ സത്ത ഇല്ലാതിരിക്കണം എന്നാലേ പറ്റും. അല്ലേ? ഇതിന്റെ മഷിയെല്ലാം നമ്മൾ ചുരണ്ടി ഇങ്ങോട്ട് വെച്ചു കഴിഞ്ഞാൽ അത് കാണുന്നില്ലേ സത്ത? അപ്പൊ സത്തയിൽ നിന്ന് അതിനെ വേർതിരിക്കാൻ പറ്റും. അപ്പൊ ഇതിന്റെ ഏത് അംശത്തെ നോക്കുക, സത്തയിൽ നിന്ന് വേർതിരിക്കാൻ പറ്റില്ല. കാരണം പുസ്തകത്തിന്റെ ഏത് അംശത്തെ നമ്മൾ അനുഭവിക്കുമ്പോഴും എന്ത് ചെയ്യുന്നു? സത്തയെ അനുഭവിക്കുന്നു. പുസ്തകവും നമ്മുടെ അനുഭവത്തിലുണ്ട്, പുസ്തകത്തിന്റെ രൂപവും നമ്മുടെ അനുഭവത്തിലുണ്ട്, സത്തയും നമ്മുടെ അനുഭവത്തിലുണ്ട്. സത്തയിൽ നിന്ന് ഈ രൂപത്തെ വേർതിരിക്കാൻ കഴിയില്ലെങ്കിൽ ഈ രൂപം എന്താണോ അവിടെ പറഞ്ഞ അതേ വ്യക്തി, അങ്ങനെ വേർതിരിക്കാൻ കഴിയാത്തത് കൊണ്ട് പുസ്തകം എന്ന് പറയുന്നത് എന്താണ്? എന്താണ് സത്യം? ആ യുക്തി അവിടെ ഉപയോഗിക്കുകയാണ്. അല്ല അന്ന് കൂടെ പ്രത്യേകിച്ച് വെളിപാടോ ദർശനമോ തലയ്ക്കകത്ത് പ്രത്യേകിച്ച് ഓളം വെട്ടുന്നൊന്നുമില്ല. കണ്ടോ? ഇത് കേട്ടപ്പോൾ നിങ്ങളുടെ തലയ്ക്കകത്ത് എന്തെങ്കിലും ഓളം വെട്ടിയും കുഴപ്പമാണ്. ഞാൻ പറഞ്ഞ 5 മില്ലിയുടെ കുടി കഴിക്കുന്നു. അല്ല, ഈ പറഞ്ഞ മനസ്സിലാക്കിയെങ്കിൽ ഓക്കെ, നോർമൽ. യുക്തി കൊണ്ട് മനസ്സിലാക്കുന്നിടത്ത് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതാണ് നീ മനസ്സിലാക്കേണ്ടത്. അതിനാണ് ഈ ഉദാഹരണം പറയുന്നത്. അപ്പോ തരംഗത്തിന്റെ വടിവിനെ ജലത്തിൽ നിന്ന് വേറെയാക്കാൻ പറ്റില്ല, അതുകൊണ്ട് അത് ജലം തന്നെ. അപ്പോൾ ഈ നാമരൂപങ്ങളെ സത്തയിൽ നിന്ന് വേറെയാക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് നാമരൂപങ്ങൾ സത്യമാണ്. ഇതാണ് അദ്വൈതം എന്ന് പറയുന്നത്. അങ്ങനെ അറിയുന്നതാണ്. അതാണ് പറയുന്നത്. എന്താണ് ആരായുവിൽ തിരകൾ ഇങ്ങനെ പാടിക്കൊണ്ടിരുന്നാൽ ചിലപ്പം വെളിപാടുകൾ ഉണ്ടാവും, കാര്യം മനസ്സിലാകുന്നുണ്ട്. കാര്യം മനസ്സിലാകണമെങ്കിൽ എന്ത് വേണം? ചിന്തിക്കണം, യുക്തിയുക്തമായി ചിന്തിക്കണം, ഉദാഹരണങ്ങളിലൂടെ ചിന്തിക്കണം. ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് അതെല്ലാം പറയുന്നത്. Mm-hmm.